അധ്യായം 111. അൽ മസദ്, മക്കയിൽ അവതരിച്ചത്. മസദ് എന്നാൽ ഈത്തപ്പന നാര് എന്നാണ് അർത്ഥം. അഞ്ചാം സൂക്തത്തിൽ ഈത്തപ്പന നാരുകൊണ്ടുള്ള കയറിനെപ്പറ്റി പരാമർശിച്ചതാണ് ഈ പേരിന് നിദാനം. അബൂലഹബിന്റെ ഇരുകൈകളും നശിച്ചിരിക്കുന്നു, അവൻ നാശമടയുകയും ചെയ്തിരിക്കുന്നു. അവന്റെ ധനമോ അവൻ സമ്പാദിച്ചു വെച്ചതോ അവന് ഉപകാരപ്പെട്ടില്ല. തീജ്വാലകളുള്ള നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കുന്നതാണ്. വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും. അവളുടെ കഴുത്തിൽ ഈന്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറുണ്ടായിരിക്കും.